ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങളാണ്. വിവേകാനന്ദ സ്വാമി അങ്ങനെ വ്യാഖ്യാനം പ്രായോഗിക വേദാന്തം എന്ന് പറയും. അപ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വേദാന്തം എന്ന് പറയുന്നത് എന്നുള്ളതാണ്. വേദാന്തം എന്ന് പറയുന്നത് ഈ അദ്വൈതം, ഇതൊരു അറിവാണ്. ഒന്നാമതായിട്ട് ഒരാൾക്കുണ്ടാകുന്ന അറിവാണത്. അപ്പോൾ ഈ അറിവെന്ന് പറഞ്ഞാൽ അറിവിൽ പിന്നെ വേറെ പ്രായോഗികത ഒന്നുമില്ല, അറിയുക അത്രയല്ല. താൻ ആത്മാവാണെന്നറിയുക, പ്രപഞ്ചത്തെ സത്യമെന്നോ മിഥ്യയെന്നോ എങ്ങനെ വേണോ അറിയാം, രണ്ടായിട്ടും അറിയാം, ഇങ്ങനെയൊക്കെയുള്ളൊരു അറിവാണ് ഇതാണ്. അപ്പോ ഇതില് പിന്നെ വേറെ പ്രായോഗികത ഒന്നുമില്ല. അറിഞ്ഞു, അറിവിന്റെ പ്രയോജനം അറിവില്ലായ്മ നശിക്കുക. പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതിന് ഈ പറഞ്ഞ ഈ അറിവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. എന്താണ് ഞാൻ ബ്രഹ്മമാണെന്നറിയുക, എല്ലാം ബ്രഹ്മമാണെന്നറിയുക, അറിയില്ലായ്മ മാറി, ഈ ഒരറിവും തന്റെ പ്രവൃത്തിയുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. ആ അറിവ് ഒരാളെ സ്വാധീനിക്കാം, നേരിട്ട് ബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുന്നത് കൊണ്ട് പ്രായോഗിക വേദമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരു അറിഞ്ഞു, ഈ തത്വത്തെ അറിഞ്ഞു, താൻ അറിഞ്ഞത് ഗുരു എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഇതുപോലെയൊക്കെ രേഖപ്പെടുത്തി വെച്ചു. മാത്രമല്ല ഗുരു എന്ത് ചെയ്തു, ആ അറിവിനെ അടിസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് ഗുരു പ്രവർത്തിച്ചു. അപ്പൊ ഗുരു പ്രവർത്തിച്ചതൊക്കെ അന്ന് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഗുരു പ്രവർത്തിച്ചു. അസമയം ഇതേ അറിവ് തന്നെ ആർക്കുണ്ടായിരുന്നത്, ശങ്കരാചാര്യർക്ക്. ശങ്കരാചാര്യർ എന്ത് പ്രവർത്തിച്ചു, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അപ്പൊ പ്രായോഗിക വേദാന്തം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോ ശങ്കരാചാര്യർ അദ്വൈതിയാണ്, അറിഞ്ഞയാളാണ്. പക്ഷെ ശങ്കരാചാര്യ പ്രവൃത്തിയെ പ്രായോഗിക വേദാന്തം എന്നറിയാൻ പറ്റും? അങ്ങനെ ഒരു അറിവുണ്ടായിട്ട് ശങ്കരാചാര്യർ എന്തുകൊണ്ട് മറ്റു രീതിയിൽ പ്രവർത്തിച്ചു? എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചത്? ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ളത്, ഇങ്ങനെ ഒരു അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലുള്ളത് അവരുടെ സാമൂഹികമായ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ടാണ്. ശങ്കരാചാര്യര് എന്താണ്, ഒന്ന് പ്രധാനമായിട്ടും തന്റെ ആ ജാതി, ആ ജാതിയുടെ അഭ്യുദയം അതിന്റെ ഇതിനു വേണ്ടിയിട്ട് ഒന്ന് നിലകൊണ്ട ആളാണ്. ബ്രാഹ്മണരുടെ ശ്രേഷ്ഠത, ബ്രാഹ്മണരുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു, ഭാഷകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ബ്രാഹ്മണന്റെ മേന്മയെക്കുറിച്ചാണ്. അപ്പൊ ബ്രാഹ്മണൻ രക്ഷപ്പെട്ടാലേ ബാക്കിയുള്ള എല്ലാ ജാതികളും രക്ഷപ്പെടും എന്ന് ഉറച്ച് കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. അപ്പോ അദ്വൈത ബോധമുണ്ടായിരുന്നു, പ്രവർത്തിച്ചു. അപ്പൊ ഇത് അദ്വൈതത്തിനനുസരിച്ചാണോ? എല്ലാം ഒന്നാണെന്ന് അറിയണമെങ്കിൽ പിന്നെ ബ്രാഹ്മണൻ രക്ഷപ്പെട്ട ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടുമെന്ന് അങ്ങനെ പറയാൻ പറ്റും? പിന്നെ ചില നല്ല കാര്യങ്ങൾ ബ്രാഹ്മണനായി പാടുള്ളൂ, അല്ലെങ്കിൽ ബ്രാഹ്മണൻ ക്ഷത്രിയനുമേ പാടുള്ളൂ, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യനേ പാടുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല, ശൂദ്രം മോശമാണ്, സ്ത്രീകൾ മോശമാണ്, കണ്ടാളൻ മോശമാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ എല്ലാം ഒന്നെന്നുള്ള അറിവ് എവിടെ പോയി? അപ്പൊ വിവേകാനന്ദ സ്വാമി ഈ പ്രായോഗിക വേദാന്തം എന്ന് പറഞ്ഞപ്പോ ഈ ഒരു വിഷയത്തെ എന്താണോ സ്പർശിച്ചിട്ടേ ഇല്ല. സ്വാമിയുടെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമി ഒരു എന്താണ് പബ്ലിക്കായി സംസാരിക്കുന്ന ആളാണ്. ഈ പബ്ലിക്കായി സംസാരിക്കുമ്പം ഓരോ സ്ഥലത്ത് ഇരിക്കുന്ന ആഡിയൻസിനനുസരിച്ച് പറയേണ്ടി വരും, തല്ലുള്ളൂ. ആരായാലും ശരി, ജനങ്ങൾ വെറുതെ ഇവിടെ. അപ്പൊ അങ്ങനെ സ്വാമിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ബ്രിട്ടീഷുകാരുടെ എന്താണ് അധീനതയിലാണ് ഇന്ത്യക്കാർ. ഇന്ത്യക്കാർ അലസന്മാരും നിർജീവന്മാരും ഒക്കെ ആയ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പാരമ്പര്യത്തെ കുറിച്ച് വേറെ എന്ത് പറയാനാ, അതൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ഉത്തേജിപ്പിക്കുക, അതൊക്കെ ആയിരുന്നു സ്വാമിയുടെ താല്പര്യം. അതിനുവേണ്ടി വിദേശങ്ങളൊക്കെ പോയി പറഞ്ഞപ്പോൾ ഇതിലുള്ള എന്തെങ്കിലും ന്യൂനതകളെ സ്വാമി മനസ്സിലാക്കിയാലും അത് മനഃപൂർവ്വം ഒഴിവാക്കി. ഇന്ന് തന്നെ നമ്മളെന്തെങ്കിലും ന്യൂനതകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുകയും അതൊന്നും പറയരുത്, രണ്ടും ആൾക്കാരുടെ ഇടയിൽ അകൽച്ച ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അപ്പൊ അന്നെങ്ങനെയായിരിക്കും? വിവേക സ്വാമി കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഓരോരോ കാലത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നു. കാലം മാറുമ്പോൾ അവരുടെ ചിന്താഗതിയും മാറുന്നു. ഇത് ഗുരു ആയാലും ശരി, വിവേകാനന്ദ സ്വാമി ആയാലും ശരി, ശങ്കരാചാര്യായാലും ശരി, എല്ലാവരും സംബന്ധം. പിന്നെ ഇതിൽ വരുന്ന വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗുരു SNDP തുടങ്ങുമ്പോൾ അതിന് വ്യക്തമായി എഴുതി വെച്ചിരുന്നത് ഈഴവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരു തന്നെ ആവശ്യപ്പെട്ട എന്താണ്, അത് ഈഴവനെന്നുള്ള പദം മാറ്റണം, ഇതെല്ലാവർക്കും വേണ്ടിയാകണം. അപ്പോ SNDP തുടങ്ങിയ സമയത്ത് ഈഴവനെന്ന് എഴുതിയുകൊണ്ട് ഗുരു ജാതിവാദിയാണെന്ന് പറയാൻ പറ്റും? പറ്റൂ? തുറന്നു പറ, പേടിക്കുന്നതിന് തുറന്നു പറ. അതെന്ത് പറയാൻ പറ്റാത്ത, ഈഴവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയപ്പോ ജാതിവാദി അത് തന്നെ അപ്പൊ ആ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അത് തന്നെ ഒരു സമുദായത്തിന്, താൻ ജനിച്ചു വളർന്ന സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെന്ന് പറയാൻ പറ്റും? എന്നില്ല, ഈഴവരുടെ തന്നെ ഉള്ളു ഞാൻ വായിച്ചിട്ടുള്ളത്. തട്ട് പട്ടിപ്പൊക്കെ അവിടെ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ മതി, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഈഴവരറിയുന്നില്ല. ആ വായിച്ചിട്ടില്ല, അത് ഇവിടുന്ന് ഈ പബ്ലിക്ക് കേട്ടതാണ്, ഞാൻ വായിച്ചതാ. ഈഴവരുടെ വൈദികവും ലൗകികവുമായ അഭ്യുദയത്തിന് വേണ്ടിയിട്ട് ഈഴവരാദി സമുദായം ഒന്നൊന്നുമില്ല. ഇന്ന് ചിലപ്പോ അത് കഴിഞ്ഞ് ചേർത്തി അതൊക്കെ വേറെ എഴുതി വെച്ചിരുന്ന കാര്യം അതൊന്നും അല്ലാന്ന്. അതൊക്കെ നിങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ പറഞ്ഞോളി, ഞാനല്ലാന്ന് പറയുന്നില്ലല്ലോ. എന്നോട് പറയുന്നെങ്കിൽ രേഖ വെച്ച് പറയും. മനസ്സിലായോ? SNDP പ്രസംഗങ്ങൾ കേട്ടിട്ട് എന്നോട് പറയുന്നു ഈഴവരുടെ ലൗകികവും വൈദികവും തന്നെ എഴുതി വെച്ചിരുന്നു. ആ ഒറിജിനൽ രേഖ ഇവിടെ താഴെ ലൈബ്രറിയിലുണ്ട്. ഇപ്പോ ഉണ്ടോ ഉണ്ടോ, സച്ചിദാനന്ദ സ്വാമി ഉണ്ടോ, അതൊക്കെ എടുത്തു മാറ്റും. ഉണ്ടോ ഇല്ലേന്ന് അറിയത്തില്ല. എന്നിട്ട് നിങ്ങളോട് ഇങ്ങനെയാണെന്ന് പറയും, ഈഴവരാദി എന്നാണ് എഴുതിയിരുന്നതെന്നും പറയും. അങ്ങനെ അല്ല, ഞാനിത് വേറെ ആരും പറഞ്ഞതെന്നല്ല, ഞാനിതൊക്കെ നേരിട്ട് പരിശോധിച്ചതാണ്. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ എഴുതേണ്ടി വന്നു? കാരണം അന്നത്തെ സാഹചര്യത്തിൽ എന്താണ് ഈഴവരാദി എന്നുള്ള ചിന്തിക്കുക അസാധ്യമാണ്. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈഴവർ പോലും ഒരുമിച്ച് കൂട്ടാൻ പറ്റത്തില്ല. ഈഴവരെ സംഘടിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഈഴവരെന്ന് പറഞ്ഞാലേ പറ്റും. കാരണം മനുഷ്യരെല്ലാം അത്രയും ജാതീയമായി വളരെ അകൽച്ചയിൽ നിൽക്കുന്നതാണ്. ഒരു ജാതി വേറൊരു ജാതിയോട് തുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അന്ന് സാധ്യമായത് ഇതാണ്. അതുകൊണ്ട് ഗുരു അതിന് സമ്മതിച്ചു, ഗുരുവിന്റെ സമ്മതത്തോടുകൂടി തന്നെ. പക്ഷെ ഗുരുവിന്റെ വ്യത്യാസം എന്താണ്? കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് ശരിയല്ല. കുറച്ചുകൂടെ കാലം മാറിയും പറഞ്ഞു ഈഴവരെന്നുള്ള പദമേ ഉപേക്ഷിക്കണം. ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും ഉൾക്കൊള്ളുന്നതായിരിക്കും. ഇതാണ് ഗുരുവിൽ വന്ന മാറ്റം എന്ന് ഞാൻ എപ്പോഴും പറയുന്നു. പക്ഷെ ശങ്കരാചാര്യ അങ്ങനെയല്ല, തന്റെ എഴുത്തിന് മുഴുവൻ എന്താ പറഞ്ഞത്, ഒരിക്കലും മാറാൻ തയ്യാറായില്ല ബ്രാഹ്മണൻ എന്നുള്ളത് മാറ്റാൻ തയ്യാറായി. തന്റെ എല്ലാ രചനകളിലും എന്തായിരുന്നു, ബ്രാഹ്മണൻ എന്നുള്ള ഇതായിരുന്നു. ഇപ്പൊ രണ്ടിനും കാര്യമായ വ്യത്യാസമുണ്ട്. അന്നത്തെ ഒരു സമ്മർദ്ദം സാഹചര്യം ചുറ്റുപാടുകളനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ഗുരുവിനെ സംബന്ധിച്ച് ഏഴവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. അതിന് വരുന്ന ഒരു പ്രധാനമായ പ്രശ്നം, അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഗുരുവിന് നായന്മാരംഗീകരിക്കും, ഇന്നംഗീകരിക്കുന്നില്ല. വിനയണമൊന്നും സാമ്പ്രദായികമായി അംഗീകരിക്കത്തില്ല, കാരണം എല്ലാവരും സാമുദായികമായി അവരവരുടെ ജാതിയിൽപ്പെട്ട ഗുരുക്കന്മാരെ സ്വീകരിക്കും, മറ്റൊരു ജാതിയിൽപ്പെട്ടവരെ സാമുദായികമായി സ്വീകരിക്കില്ല. ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ അന്ന് സംഘടന എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്തവരായ പുലയര് സംഭവര് ഇങ്ങനെയുള്ള ജാതിക്കാർ, അവരൊക്കെ പിന്നെ എന്താണ് മഹാത്മാ അയ്യങ്കാളി പോലുള്ളവരൊക്കെ ഒന്ന് സംഘടിപ്പിച്ചപ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായത്. അപ്പോൾ അവരെ സംഘടിപ്പിക്കാൻ നോക്കിയാൽ ഈഴവർ ഉൾക്കൊള്ളൂ. അന്നത്തെ ഈഴവര് തന്നെ പരസ്പരം, ഈഴവർ തീയരൊക്കെ പരസ്പരം പല വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്ന സമയം, അപ്പോൾ ഒരു മനുഷ്യന് സാധ്യമായത് ചെയ്യാൻ പറ്റും. അപ്പോൾ പിൽക്കാലം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഈഴവൻ എന്നുള്ള മാറിയിട്ട് ഈഴവരാദി പിന്നോക്കമൊന്നും വന്നത്. അന്ന് പിന്നോക്കമൊന്നുമില്ല. പിന്നോക്ക പ്രയോഗമൊക്കെ പിന്നീട് വരുന്ന ഈ സംവരണമൊക്കെ വന്നതിന് ശേഷമാണ്. അന്ന് ഈഴവർ എന്നുള്ള ഇടയ്ക്ക് തന്നെയാണ് തുടങ്ങിയത്. അപ്പൊ ഈഴവരെന്ന് തുടങ്ങിയതുകൊണ്ട് ഗുരു ഈഴവർക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്, അവർ സാഹചര്യത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയെങ്കിലും ഗുരു തന്നെ സ്വയം പരസ്യമായിട്ട് ആവശ്യപ്പെട്ടു അത് അത് മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഇവർ മാറ്റിയോ, ഇന്നത്തെ എനിക്കറിയത്തില്ല, ഇന്ന് മാറ്റിയിട്ടുണ്ടോ, അതെനിക്കറിയത്തില്ല. അത് മാറ്റണം, അത് എല്ലാവർക്കും വേണ്ടിയാകണം. അങ്ങനെ ഗുരു ആഗ്രഹിച്ച് അപ്പൊ ഗുരു ജീവിച്ചിരുന്നപ്പോ അത് കാര്യമായൊരു മാറ്റം വരാത്തതുകൊണ്ടാണ് പിന്നെ ഗുരു എന്ത് ചെയ്തു, ജാതിയില്ലാത്ത ഒരു സംഘടന ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ധർമ്മസംഘം ഉണ്ടാക്കി. ജാതിയില്ലാത്ത സംഘടന എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കാലം ചുറ്റുപാടുകൾ എല്ലാം മാറിയനുസരിച്ച് ഗുരു മാറിക്കൊണ്ടേയിരുന്നു. അല്ല, ഗുരു ജനിച്ചപ്പോഴേ ഇങ്ങനെ കാഴ്ചപ്പാടിലല്ല ജനിച്ചത്. ഗുരു എന്താണ്, തന്റെ ചുറ്റുപാടുകളിൽ നിന്നും തന്റെ ചിന്തയിൽ നിന്നും പഠിക്കുകയും വളരുകയും ചെയ്ത ഒരാളാണ്. അത് ഗുരുവിന്റെ ജീവിതം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെ എസ് എൻ ഡി പി മതിയല്ലോ എന്തിന്റെ ധർമ്മസംഘം ഉണ്ടാക്കി, അതിന് ഉത്തരം പറയേണ്ടി വരും. ഏഴവരാതി പിന്നോക്കം എന്ന് പറഞ്ഞ അതുപോലെ ഈ ഏഴവരാതി പിന്നോക്കം എന്നുള്ളത് ഗുരുവിന്റെ കാഴ്ചപ്പാടല്ലേ ആയിരുന്നില്ല. കാരണം ഗുരു ഒരിക്കൽ ചോദിക്കും, എന്താണോ പിന്നെ ഈഴവർക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗുരു ഒരു മറുപടി പറഞ്ഞു. ഈഴവരെന്ന് പറയുന്നത് മധ്യത്ത് നിൽക്കുകയാണ്, ഒരു ചെണ്ടയുടെ ചെണ്ട പോലെ. എന്റെ രണ്ട് സൈഡിലുള്ളവരെ പിടിച്ചടുപ്പിക്കുക, മുന്നോക്കക്കാരെ ഇങ്ങോട്ട് അടുപ്പിക്കുക, ഈഴവരെ താഴെ നിൽക്കുന്നവരെ ഇങ്ങോട്ട് അടുപ്പിക്കുക. കാരണം ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ഗുരു ഒരവസരത്തിൽ പറഞ്ഞത്. അതിനുവേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. രണ്ടു ഭാഗത്തുള്ളവരെ അടുപ്പിക്കുക എന്ന് വെച്ചാൽ, എന്താണോ മനുഷ്യനെന്നുള്ള ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷെ ഇന്ന് ആൾക്കാരൊക്കെ വേറെ രീതിയിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. എന്താണോ അത് ശരിയല്ല. കാരണം ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണോ മനുഷ്യൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോ അതിന് അതിന്റെ ഒരു ആദ്യപടിയെന്ന നിലയ്ക്ക് പിന്നോക്കാവസ്ഥയെ പരിഹരിക്കും, പിന്നോക്കാവസ്ഥയ്ക്ക് ഉള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക, അന്ന് പിന്നോക്കം ഉണ്ടായിരുന്നവരുടെ പരിഹാരങ്ങൾ കണ്ടെത്തുക, അപ്പോ അവരെ മനുഷ്യരാക്കുക. അപ്പോ മുന്നോക്കമുള്ളവരോ അവരും മനുഷ്യരെന്നുള്ള ആശയത്തിലേക്ക് വരിക, ഇതായിരുന്നു ഗുരുവിന്റെ ആശയം. അതാണ് ഒരു ജാതിയില്ലാത്ത സംഘടന എന്ന് പറയും. അല്ലാതെ ഒരു സങ്കുചിത ജാതി ബോധത്തിൽ നിന്നുകൊണ്ടല്ല ഗുരു ചെയ്തത്. ആദ്യം അത് ചെയ്തപ്പോഴും അങ്ങനെയല്ല. ഏവരെന്ന് പറയുന്ന അത് ചേർത്തപ്പോഴും ഗുരുവിന്റെ താല്പര്യം എന്തായിരുന്നു? എല്ലാവരും യോജിപ്പിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ എങ്ങനെ തുടങ്ങും? അപ്പൊ അത് ഇഴവരിൽ നിന്ന് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ തുടങ്ങുന്ന സമയത്ത് ഗുരുവിന്റെ ഒരു സങ്കുചിതമായ ജാതിബോധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ആ സമയത്തും ഗുരുവിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാ പറയുന്നത്. അങ്ങനെ തന്റെ ഉള്ളിലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നിട്ടും അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഏഴവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ട്. പക്ഷെ പ്രവർത്തനം ഒന്നും പോട്ടു പോയി, ആൾക്കാർക്ക് കുറച്ചുകൂടെയൊക്കെ ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു അത് മനുഷ്യരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഒരാളുടെ സാമൂഹികമായ കാഴ്ചപ്പാടാണ്. അപ്പോ ഗുരുവിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മനുഷ്യനെന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നെങ്കിലും അതതിന്റെ പൂർണ്ണ രൂപത്തിൽ ആദ്യം അവതരിപ്പിക്കാൻ പറ്റില്ല. അതാണ് അവിടെ ഈഴവനെന്നുള്ള സംഘടന ഉണ്ടാക്കിയത്. ആശയമുള്ളിലുണ്ടായിരുന്നു, പക്ഷെ അത് പ്രയാസമായിരുന്നു. മറ്റുള്ളവർ കൂടെ ഇരിക്കുന്നവരെ ഉൾക്കൊള്ളത്തില്ല. അപ്പൊ ഗുരു ഈഴവരുടെ ഇടയിൽ തന്നെ പ്രവർത്തിച്ചു, ഇവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ ഇത് ബോധവൽക്കരിക്കാൻ ഗുരു ശ്രമിച്ചു അവരെ. പക്ഷെ ഒരു സംഘടനാത്മക രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് സമുദായം എന്നുള്ളതാണെങ്കിൽ അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. SNDP അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അപ്പൊ പിന്നെ ഗുരുവിന്റെ മുമ്പിൽ വേറൊരു വഴിയുണ്ടായിരുന്നു. ഗുരു അത് പറയുന്നുണ്ട്, ഇതുകൊണ്ട് മനുഷ്യന്റെ ജാതിയൊക്കെ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല കാണും. ഇതൊക്കെ മനുഷ്യന്റെ ജാതി അഭിമാനത്തെ വർദ്ധിപ്പിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, ഞാൻ സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ എന്താണ് ജാതിമത ഭേദങ്ങളൊക്കെ വിട്ടതാണ്. പക്ഷെ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവരെ മാറ്റാമെന്നാണ് ഗുരു വിചാരിച്ചത്. പക്ഷെ അത് മാറുന്നില്ല. ഗുരു ആശിക്കുന്ന രീതിയും മാറുന്നില്ല. അപ്പോഴാണ് ഗുരു പറഞ്ഞ് എനിക്ക് ഇവരുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അതവർ മാറാത്തോണ്ടാണ്. ഈ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ മനുഷ്യരില്ല, ഈ സംഘടനയെ നയിക്കുന്ന നേതാക്കന്മാർ. അവർ ഗുരു ആഗ്രഹിച്ച രീതിയിൽ മാറുന്നു. അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അതിനെ തള്ളി പറഞ്ഞത്. അപ്പൊ അവരെന്ത് ചെയ്തു? മറ്റൊരു സംഘടനയുണ്ടാക്കി, ജാതിയില്ലാത്ത സംഘടന. ഇങ്ങനൊരു സംഘടന ഉണ്ടാകണമെന്ന് ഗുരുവിന് വളരെ നേരത്തെ ചിന്തയുണ്ടായിരുന്നു എന്ന് ആശാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിന് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്, ഇങ്ങനൊരു സംഘടന ഉണ്ടാകും. അപ്പോ ഇതൊക്കെ എന്താണ്? ഒരു വ്യക്തിയുടെ അദ്വൈത ബോധം എന്നുള്ളതല്ല, സാമൂഹ്യ കാഴ്ചപ്പാടുകളാണ്. സാമൂഹ്യ കാഴ്ചപ്പാടുകളെ എന്താ രൂപപ്പെടുത്തുന്നത്? അവർ ജനിച്ച ജീവിച്ച സാഹചര്യങ്ങൾ, പിന്നെ അവർ നേടുന്ന അറിവ്. ഗുരു ജനിച്ച ജീവിച്ച ആ സാഹചര്യങ്ങൾ ഗുരുവിനെ ഒരുപാട് ചിന്തിപ്പിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഗുരു മനസ്സിലായി ഈ വ്യവസ്ഥ ശരിയല്ല. ഇതിന് പരിഹാരം എന്താണ്? മനുഷ്യരെല്ലാം മനുഷ്യനെന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കും. ജാതി മതം ഇതെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആശയമാണ് ഗുരു കുട്ടിക്കാലത്തെ രൂപീകരിച്ചത്. പക്ഷെ പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ അതുപോലെ തന്നെ നടപ്പിലാക്കാൻ പറ്റി. അത് കാലത്തിന്റെ സ്വാധീനം എന്ന് പറയാം. അതെല്ലാവരിലും കാണുമെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നു. പക്ഷെ അത് അദ്വൈതമെന്ന് പറയാൻ പറ്റില്ല. അദ്വൈതം രണ്ടുപേരിലും ഉണ്ടായിരുന്നു. ഇത് അദ്വൈതത്തിന്റെ പ്രായോഗികത എന്ന് മാത്രം പറയാൻ പറ്റില്ല. പക്ഷെ അദ്വൈതം അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്വൈതത്തെ അതാണ് പറയുന്നത്. അദ്വൈതി എന്ന് പറയുന്നത് എന്താണോ, അദ്വൈതത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഗുരുവിന്റെ വ്യാഖ്യാനം എങ്ങനെയായിരുന്നു, അവനവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അതുകൊണ്ട് അവനവൻ അവിടെ അദ്വൈതത്തെ തന്നെയാണ് സ്വീകരിച്ചത്. അവിടെ അദ്വൈതത്തെ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അപരന് സുഖത്തിന് വേണ്ടിയായിരിക്കണം മനുഷ്യന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു. അപ്പൊ അപരൻ എന്ന് പറയുമ്പോൾ അവിടെ ജാതി മതമൊന്നുമില്ല, എല്ലാവരും. അപ്പൊ ഇത് അദ്വൈതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അദ്വൈതം എന്താണോ ഗുരു പോലും അംഗീകരിച്ച അദ്വൈതത്തിൽ നാം ശങ്കരനെ പിന്തുടർന്നു പറഞ്ഞ ശങ്കരാചാര്യർ അവരന്യ സുഖത്തിനായി വരെയണം, അങ്ങനൊരു ചിന്താഗതി ഉണ്ടായി. അപ്പൊ പ്രായോഗിക അദ്വൈതം എന്ന് പറയുന്നത് അവിടെ ഉണ്ട ഇല്ല. നമുക്ക് പ്രായോഗിക അദ്വൈതം ഗുരുവിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഗുരുവിന്റെ അതേ ആശയത്തെ ഉൾക്കൊണ്ട പലരിലും കാണാൻ പറ്റും. അപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞ പ്രായോഗിക അദ്വൈതം എന്ന് പറയുന്നത് അത് ആരെല്ലാം യോജിക്കുന്നത്, ഗുരുവിലെ യോജിക്കും, വേറെ ഒരിടത്തും യോജിക്കും. ഈ ശങ്കരാചാര്യർ മാത്രമല്ല, ശങ്കരാചാര്യരുടെ പരമ്പരയിൽ വന്നിട്ടുള്ള നൂറുകണക്കിന് ആചാര്യന്മാര്, അവരാരും തന്നെ ഈ പ്രായോഗിക അദ്വൈതത്തെ അംഗീകരിക്കുന്നവരല്ല. വിവേകാനന്ദ സ്വാമി ഇംഗ്ലീഷൊക്കെ പഠിച്ച് വിദേശത്തൊക്കെ പോയത് കൊണ്ട് വിവേകാനന്ദ സ്വാമി അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷെ അത് അദ്വൈത പരമ്പര അംഗീകരിച്ചല്ല പ്രായോഗിക അദ്വൈതം. ഒരാളും അത് അംഗീകരിക്കുന്നില്ല. അപൂർവം ചിലപ്പോ ഒന്നോ രണ്ടോ പേരൊക്കെ കണ്ടെന്നിരിക്കാം. ഇവിടെ ബസവണ്ണ അതുപോലുള്ള ആൾക്കാരുണ്ട് ചിലര്, അങ്ങനെ ചുരുക്കം ചിലര് അതിനെ ഉൾക്കൊണ്ടവരുണ്ട്. പക്ഷെ 99.9% ആചാര്യന്മാര് അങ്ങനെ ഒരു പ്രായോഗിക അദ്വൈതത്തെ സ്വീകരിച്ചല്ല. വിവേക സമയം അത് ഉൾക്കൊണ്ട് ശരിയാണ്. അതുകൊണ്ട് കാലത്തിന്റെ ഒരു സ്വാധീനം വരും. അപ്പൊ കാലത്തിന്റെ സ്വാധീനത്തിൽ പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ നിന്നുപോയ ഒരാളാണ് ശങ്കരാചാര്യർ. ഗുരു ആ കാലത്തിന്റെ സ്വാധീനത്തെ മനസ്സിലാക്കിയിട്ട് കാലത്തിനെ മുന്നോട്ട് പോയാളാണ് മനസ്സിലാക്കിയിട്ട് തന്റെ ചിന്തയിലും പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്തു, ഭാവി ലോകത്തിന് ഉൾക്കൊള്ളത്തക്ക രീതിയിൽ അദ്വൈതത്തെ വ്യാഖ്യാനിച്ചാണ്. ഇവരെല്ലാം അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്നവരാണ്. അതിന് ഗുരുവിന്റെ ചുറ്റുപാടുകളും തീർച്ചയായും ഗുരുവിനെ സഹായിച്ചിരിക്കും. ഗുരുവിന്റെ ചുറ്റുപാടുകൾ ഗുരുവിനെ ഞെരുക്കിയിട്ടുമുണ്ട്, ഗുരുവിനെ വളർത്തിയിട്ടുമുണ്ട്, രണ്ടുമുണ്ട്. ആ തുടക്കം ഗുരുവിനെ ഞെരുക്കിയതാണ് ഈ പറയുന്ന ഈഴവരുടെ വൈദികവും ലൗകികവും എന്നൊക്കെയുള്ള ആ രീതി പ്രവർത്തനം തുടങ്ങുന്നു. പക്ഷെ തന്റെ ചിന്താഗതി അനുസരിച്ച് ഗുരു ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഗുരുവിന്റെ വളർച്ച. അപ്പൊ നമ്മള് എന്താണ് ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തന്നെ പഠിക്കും, തുറന്ന് ചിന്തിക്കണം, മുൻവിധികൾ പാടില്ല. പല കാര്യങ്ങളും നമ്മൾ മറച്ചു വെച്ചിട്ട് ഗുരുവിനെ ഇങ്ങനെ ആകാശമുട്ട വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന അബദ്ധം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സാമാന്യ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ട്, അവരിതൊന്നും അംഗീകരിച്ചു തരത്തില്ല. നിങ്ങൾ പറയുന്നതൊക്കെ കള്ളമാണെന്ന് അവർ പറയും. നിങ്ങൾ മനഃപൂർവ്വം ആൾക്കാരെ കുട്ടികളാക്കുകയാണെന്ന് പറയും, അതിന്റെ ആവശ്യമില്ല. അല്ല, അത് ഈ ചർച്ച നടത്തുന്നവരാരും സനാതന ധർമ്മമുണ്ടെന്ന് പറയുന്നില്ല. അതല്ലേ ആദ്യം പറയേണ്ടത്. ഈ സനാതനധർമ്മമാണോ ഗുരു പറഞ്ഞതല്ലേ എന്ന് അറിയണമെങ്കിൽ എന്തിനാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്? ആരെങ്കിലും പറയുന്നിട്ടുണ്ടോ സനാതനധർമ്മം എന്താണ്? ആരും പറയാറേയില്ല. ഇനി ചോദിച്ചു വന്നാൽ അവർ പറയും സനാതനധർമ്മം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ്. ശരിയാണ്, ഗുരുവും ബ്രഹ്മം എന്ന് പറഞ്ഞു, പ്രശ്നം തരുന്നില്ല. ഇനി തർക്കിക്കാമൊക്കെ. അല്ലെങ്കിൽ അവർ പറയും സനാതനധർമ്മം എന്ന് വെച്ചാൽ ബോധമാണ്, അറിവാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തർക്കിക്കാമൊക്കത്തില്ല. ശരിയെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ ആദ്യം ഈ സനാതനധർമ്മം എന്താണ് എന്ന് പറയണം. എന്നിട്ട് ഗുരു അത് പറഞ്ഞു പോയില്ലേ എന്ന് നോക്കാം. ഈ പറയുന്നവരെല്ലാം കള്ളന്മാരാണ്. എന്തുകൊണ്ട്? ഇവരിത് പറയുന്നതൊക്കെ ഇതിനെ അംഗീകരിക്കുന്നതും നിഷേധിക്കുന്നതൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സത്യം തുറന്നു പറയാതെയുള്ള ഒരു കള്ളക്കളിയാണ്. അതിൽ പോയി തല വെച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെടുത്തിട്ട് അവ്യക്തമായി ചർച്ച ചെയ്യുക, എന്താണെന്നതിനെക്കുറിച്ച് തുറന്നു പറയാതെ അത് നിഷേധിക്കുന്നവരും അംഗീകരിക്കുന്നവരും അത് തുറന്നു പറയുന്നില്ല. അവര് സനാതനധർമ്മത്തെ നശിപ്പിക്കുന്ന എന്താ ഈ സനാതന, നിങ്ങൾ നശിപ്പിക്കുന്ന എന്താണ് സനാതനധർമ്മം? അത് വ്യക്തമായി പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അല്ല, അത് സംരക്ഷിക്കണമെന്ന് പറയുന്നവർ നിങ്ങൾ എന്ത് സനാതനധർമ്മത്തെ സംരക്ഷിക്കണമെന്ന് പറയും? അത് പറയത്തില്ല. പറഞ്ഞ അപ്പൊ തീർന്നു ചർച്ച. പിന്നെ ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല, ഇത് വോട്ടിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അപ്പോ ഇനി ഒരു വോട്ട് പറയുന്നത് ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് പഴയ ഉച്ചനീചത്വങ്ങളെല്ലാം ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ അതിനെ നശിപ്പിക്കണമെന്നാണെങ്കിൽ അതിനാരെങ്കിലും എതിർക്കും ഇന്നത്തെ കാലത്ത്? പഴയകാലത്തുണ്ടായിരുന്ന ഉച്ച നീചത്വങ്ങളെല്ലാം ഉള്ള ജാതി വ്യവസ്ഥയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഒരാൾ പറയാണ് ഇത് നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? എങ്ങനെ? അല്ല, ഈ രണ്ടുപേരുടെയും ഒരിടത്ത് കൊണ്ടുവരണത്, ഇതിനെ നിഷേധിക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്നവരെയും കൊണ്ടുവരണം. എന്നിട്ട് നിഷേധിക്കുന്നവർ ചോദിക്കണം നിങ്ങൾ എന്തിനാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്? അവര് പറയും പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വം എന്ന് പറഞ്ഞ അസമത്വ വ്യവസ്ഥ, ജാതി വ്യവസ്ഥ, അതാണ് സനാതനധർമ്മം. അതിനെ ഞങ്ങൾ നശിപ്പിക്കണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന ആരെങ്കിലും പറയൂ അത് നശിപ്പിക്കണ്ടെന്ന് പറയൂ. പ്രശ്നം തീർന്നുണ്ടോ? എന്തുകൊണ്ട് അവർക്ക് പറയാൻ പറ്റില്ല? കാരണം നമ്മുടെ ഭരണഘടനയെ നിഷേധിച്ച കാര്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ ജാതി ആചാരങ്ങളും ജാതിയുമായി ഉച്ചനീചത്വങ്ങളും എല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ജാതി വ്യവസ്ഥയെ നശിപ്പിക്കണം, തിരിച്ചുകൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെയാണ് പറയണമെങ്കിൽ ആരും എതിർക്കത്തില്ല, എല്ലാരും സമ്മതിക്കും. അതെന്നെ, എന്താ സനാതന ധർമ്മം? അത് പറയണ്ടേ? എന്താണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്? ജാതി വ്യവസ്ഥയാണോ? പിന്നെ എന്തോന്നു? നിത്യമായിട്ടൊന്നും ഇല്ലല്ലോ ലോകത്ത്. ബ്രഹ്മമല്ല, ബ്രഹ്മമല്ലാതെ ഒന്നും നിത്യമായിട്ടില്ല. ബ്രഹ്മത്തെ ഉന്മൂലനം ചെയ്യാൻ പറ്റും, വേറെ എന്താ നിത്യമായിട്ട്? ഇതാ പറയുന്നത്. ചോദിക്കുമ്പോൾ ആരും വ്യക്തമായി ഉത്തരം പറയില്ല. ഇവര് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ് സനാതന ധർമ്മം? ജാതി വ്യവസ്ഥ നിഷേധി ഈ നശിപ്പിക്കണമെന്ന് പറയുന്നവർ പറയുന്ന ഒരു കാര്യം, പാടില്ല എന്ന് പറയുന്നവർ പറയുന്ന വേറൊരു കാര്യം. ഇങ്ങനെ ചെയ്ത് പോകുന്നു. അയാൾ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഈ നശിപ്പിക്കണമെന്ന് പറയുന്നത് ഞാൻ എന്റെ ഒരു ഊഹമാണ്, എനിക്കറിയില്ല. ജാതി വ്യവസ്ഥയായിരിക്കും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ പറയും അത് നശിപ്പിക്കേണ്ടതെന്ന്. ഇന്ന് ആരെങ്കിലും പറയും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി? രാഷ്ട്രീയം. പിന്നെ ഇനി വേണമെങ്കിൽ പറയാം സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം നമ്മുടെ ഇവിടെ ഭാരതത്തിൽ പാരമ്പര്യമായി തുടർന്നു വന്ന വിശ്വാസങ്ങൾ, ജനങ്ങളുടെ ഈശ്വര വിശ്വാസം, ആചാരങ്ങൾ, വിഗ്രഹാരാധന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോ ഇതിനെ നശിപ്പിക്കണം എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. പറഞ്ഞ അയാളെ പേരിൽ കേസ് കൊടുക്കാം, അതൊരാൾക്ക് നശിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു വിശ്വാസങ്ങൾക്കും ആരുടെയും എതിരായി ആർക്ക് സംസാരിക്കാൻ പാടില്ല. ക്രിസ്തീയ വിശ്വാസമോ ഇസ്ലാം വിശ്വാസമോ ഹിന്ദു വിശ്വാസമോ ആരാധനാരീതികളോ ഇതിനൊന്നും എതിരായിട്ട് ഇവിടെ ഒരാൾക്കും സംസാരിക്കാൻ പാടില്ല. ഭരണഘടന അത് അനുവദിക്കുന്നില്ല. അപ്പോ അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റില്ല. ബോധമുള്ള ഒരാളിന് പറയാൻ പറ്റില്ല. പറഞ്ഞ അയാൾ അകത്താണ്, അയാളുടെ പേരിൽ കേസ് കൊടുക്കാം. അപ്പൊ അങ്ങനെ പറയാൻ വഴിയില്ല. ഒരു രാഷ്ട്രീയ നേതാവിനും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ പറയാം, ആർക്ക് പറയാം? നിരീശ്വരവാദികൾക്ക് പറയാം, അവർക്ക് പറയാം എല്ലാ ദൈവവിശ്വാസവും എല്ലാ തരത്തിലുള്ള ആരാധനാ രീതികളും അശാസ്ത്രീയമാണ്. കാരണം അങ്ങനെ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നാസ്തികതയും ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. മതങ്ങളിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അത് ഒരു മതത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് വേറൊരു മതത്തെ വിമർശിക്കാൻ ഒക്കത്തില്ല. എല്ലാ വിശ്വാസങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളും അശാസ്ത്രീയമാണ് എന്നൊരാൾക്ക് പ്രചരിപ്പിക്കാം, നാസ്തികതയെ പ്രചരിപ്പിക്കാം. അതാണോ പറയുന്നത് സനാതനധർമ്മം ധർമ്മം എന്ന് പറയുന്നത്? അതല്ലല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ മുസ്ലിം എല്ലാത്തിനെയും പറയണ്ടേ? അപ്പൊ എന്തിനാണ് നിഷേധിക്കുന്നത്? എന്താണ് ഇവർ അടികൂടുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായാൽ അതിനകത്തൊന്നുമില്ല. മനസ്സിലായോ? ഇത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു രാഷ്ട്രീയ കളി മാത്രം എന്നാണ് എനിക്ക് മനസ്സിലായത്. വേറെ എന്താ പറയുക? വർണ്ണാശ്രമ ധർമ്മങ്ങളാണെങ്കിൽ എല്ലാവരും അതിനോട് യോജിക്കും. ഉച്ചനീതത്വങ്ങളുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾക്കൊന്നും മനസ്സിലായ ബ്രഹ്മത്തെ നിഷേധിക്കുന്നതാണെന്ന് മനസ്സിലായ അതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളേതെങ്കിലും ഒരു ഭാഗത്ത് നിന്നും കൊണ്ട് അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നെങ്കിൽ എന്താ പറഞ്ഞെന്നുള്ള ആദ്യം മനസ്സിലാകും. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. എങ്ങനെ അത് ഈ പറഞ്ഞയാളല്ലേ അത് വ്യക്തമാക്കേണ്ടത്? ആര് ഇന്നതാണ് സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നതിനാണ് നശിപ്പിക്കേണ്ടത്? അതിനൊന്നും അയാൾ എന്താ പറഞ്ഞ? അത് തന്നെ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് നമ്മുടെ ഇരുത്തിനല്ല, പറഞ്ഞാണോ പറയേണ്ടത്? എങ്ങനെ? അതിന് ശാസ്ത്രജ്ഞൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞ? എന്താണ് ഏത് ശാസ്ത്രജ്ഞനാ? പേരെന്തോന്നു? ഐഎസ്ആർഒയുടെ ചെയർമാൻ ആരാ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നു മനസ്സിലാക്കുന്നു നമ്മുടെ വ്യത്യാസം. കേൾക്കുന്നു മനസ്സിലാക്കുന്നു. പുള്ളി പറഞ്ഞു അങ്ങനെയല്ല, പുള്ളി പറഞ്ഞു വളരെ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്, സയൻസ് വേറെ വിശ്വാസം വേറെ, ശാസ്ത്രം അത് വേറെയാണ്, അതാ അതിന്റെ രീതിയിൽ പ്രവർത്തിക്കും. വിശ്വാസം എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ കാര്യമാണ്, മനസ്സിലായോ? വിശ്വാസം എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പൊ ഞാൻ എന്ത് വിശ്വസിക്കണോ എന്ത് വിശ്വസിക്കണ്ട, അതൊക്കെ എന്റെ പേഴ്സണലായ കാര്യമാണ്. സയൻസ് വേറെയാണ് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഏതൊരു വ്യക്തിക്കും എന്താണ് അവരവരുടേതായ പേഴ്സണലായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തവർക്ക് ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം, ശാസ്ത്രജ്ഞനാകാം. ഇപ്പൊ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരാളുടെ അറിവാണ്. അപ്പോ ഈ റോക്കറ്റ് വിടുമ്പോ അവരവിടെ ഉപയോഗിക്കുന്നത് സയൻസാണ് പൂർണ്ണമായിട്ട്. ആ സയൻസിൽ പെശു വന്നാൽ റോക്കറ്റ് പൊങ്ങത്തില്ല. സയൻസ് കറക്റ്റാണെങ്കിൽ എന്ത് ചെയ്യും, റോക്കറ്റ് പൊങ്ങും. അതാണ് ആദ്യത്തെ റോക്കറ്റ് വിട്ടപ്പോ ചന്ദ്രനിൽ പോയി ഇടിച്ചിറങ്ങി, അവിടെ എവിടെ പൊട്ടി വീണു. എന്തുകൊണ്ട്? സയൻസിൽ പെശകവും. അപ്പോഴും തിരുപ്പതി പോയി പൂജ നടത്തിയിട്ടാ വിട്ടത്, മനസ്സിലായോ? ആ തിരുപ്പതി പോയി പൂജ നടത്തുക എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ പേഴ്സണലായ കാര്യമാണ്. അപ്പോ ആദ്യം കൊണ്ട് വിട്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തത്, പൊട്ടി വീണു, ഉടഞ്ഞുപോയി സാധനം. അപ്പൊ അവിടെയും സയൻസ് ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസത്തിനൊരു കുറവുമില്ലായിരുന്നു, പക്ഷെ സയൻസിൽ കുറവുണ്ടായിരുന്നു. സയൻസിലവിടെ പോരായ്മകൾ വന്നു. ആ വീഴ്ചയെ അവർ പഠിച്ച് രണ്ടാമത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നത്, എന്തുകൊണ്ട് പൊട്ടിപ്പോയി, അത് ശരിയായ രീതിയിൽ പഠിച്ച് കറക്റ്റ് ചെയ്തിട്ട് രണ്ടാമതും എന്ത് ചെയ്തു, വിട്ട്. അപ്പൊ സയൻസ് കറക്റ്റ് ചെയ്തപ്പോ എന്ത് ചെയ്തു, വിശ്വാസം പോയില്ല. സയൻസ് കറക്റ്റ് ചെയ്തപ്പോ റോക്കറ്റ് അവിടെ പോയി ഇറങ്ങി, വിശ്വാസം എവിടെ പോയത്? അതങ്ങനെ വിശ്വാസം കൂടുന്ന വിശ്വാസം മുമ്പും ഇതേ ആൾക്കാരെയല്ല, വിശ്വാസത്തിൽ മാറ്റം വരികയല്ല. ഇതാണ് നിങ്ങൾ തലയിൽ കയറാത്തത്. ഒരു കേൾക്കുന്നു നിങ്ങൾ, ഞാനിവിടെ ഇരുന്ന് പറയുന്ന നിങ്ങൾ എന്താ മനസ്സിലാകും? പരാജയപ്പെട്ടപ്പോഴല്ല, ഓരോ തവണയും ഇവര് റോക്കറ്റ് വിടുമ്പോൾ മന്ത്രവാദം ചെയ്തിട്ടേ വിടത്തുള്ളൂ. മന്ത്രവാദം ചെയ്താൽ റോക്കറ്റ് വിടത്തില്ല. ആദ്യവും മന്ത്രവാദം ചെയ്തു, പക്ഷെ റോക്കറ്റ് പൊട്ടിപ്പോയി. എന്തുകൊണ്ട്? അവിടെ സയൻസിൽ പേശമുണ്ടായിരുന്നു. ഇവര് ആ വീഴ്ചകളെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ച്, അതിന് പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച്, അതിനുശേഷം അതെല്ലാം പരിഹരിച്ച് രണ്ടാമത് റോക്കറ്റ് വിട്ടു. അപ്പോഴും മന്ത്രവാദം ചെയ്തു. വിശ്വാസത്തിന് ഒരിക്കലും കുറവോ കൂടുതലോ ഒന്നും വന്നിട്ടില്ല. കാരണം ഇവരെല്ലാം പക്കാ വിശ്വാസികളാണ്. അത് പറഞ്ഞല്ലോ, എന്റെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ രണ്ടാമത് പോയ റോക്കറ്റ് അവിടെ കറക്റ്റായി ഇറങ്ങി. എന്തുകൊണ്ട്? സയൻസ് കറക്റ്റായുണ്ട്. ആദ്യത്തെ റോക്കറ്റ് പരാജയപ്പെട്ട എന്തുകൊണ്ട്? സയൻസിൽ അവരുടെ കണക്കുകൂട്ടൽ പിശകായതുകൊണ്ട്. അപ്പൊ സയൻസ് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. രണ്ടാമത് വിശ്വാസം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അപ്പൊ വിശ്വാസം എപ്പോഴും ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് പറഞ്ഞത് എന്റെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ സയൻസിൽ പിശക് വന്നാൽ റോക്കറ്റ് പൊങ്ങത്തില്ല. അപ്പൊ സയൻസ് ശരിയായിരുന്നാ എന്ത് ചെയ്യും? റോക്കറ്റ് അവിടെ ചെന്ന് ഇറങ്ങും. അപ്പൊ റോക്കറ്റിനെ അവിടെ ഇറക്കിയും കയറ്റിയൊക്കെ ചെയ്യുന്ന എന്തോന്നു? സയൻസിന്റെ ശരിയും തെറ്റുമാണ്. സയൻസ് ശരിയായിരുന്ന റോക്കറ്റാണ്, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അത് അവർക്കും അറിയാം. അതാണ് പുള്ളി പറഞ്ഞത്, സയൻസ് വേറെയാണ്, പക്ഷേ സയൻസിന് ഉപരിയായി എന്നുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. മനസ്സിലായി? അത് തികച്ചും പേഴ്സണലാണ്. അത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർക്ക് ഇങ്ങനെ വിശ്വാസമാണ്. സർ ഐസക് ന്യൂട്ടൺ എന്താണ്, ശാസ്ത്രത്തിന് ഒരുപാട് സംഭാവന ചെയ്ത ആളായിരുന്നു. പക്ഷെ പുള്ളി ശാസ്ത്രത്തിൽ, സയൻസില് വേണ്ടി എന്തുമാത്രം പ്രവർത്തിച്ചോ അതിൽ കൂടുതൽ പുള്ളി പ്രവർത്തിച്ചത് ബൈബിള് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബൈബിളിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും കണ്ടെത്താൻ പറ്റുമെന്നും പറഞ്ഞ് മുറി അടച്ചിരുന്ന് ആൾക്കാരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു. ഇത് ആർക്കും അറിയില്ലായിരുന്നു. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ബന്ധുക്കൾ വീതിച്ചെടുത്തപ്പോൾ കെട്ടുകണക്കിന് പേപ്പർ ഇദ്ദേഹത്തിന്റെ പെട്ടികളിൽ നിന്ന് കിട്ടി. അതിൽ രണ്ട് കാര്യങ്ങളാണ് ആ പേപ്പറുകളിൽ, ഒന്ന് ആൽക്കമി, മറ്റൊന്ന് ബൈബിൾ. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. ആൽക്കമി എന്ന് പറയുന്നത് അന്നത്തെ രസതന്ത്രം. അപ്പോ ആ രസതന്ത്രത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് സമയം ചെലവാക്കി, ഒരുപാട് പഠനം നടത്തി. വലിയ ബുദ്ധിമാനാണല്ലോ. അപ്പൊ ഈ ആൽക്കമിയെ കുറിച്ച് പഠിക്കുന്നത് എന്താണ്? അന്ന് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, സ്പർശമണി, ചിന്താമണി എന്നൊക്കെ. അത് കൈവച്ച് കഴിഞ്ഞാൽ എന്താഗ്രഹം സാധിക്കും? അത്ഭുതകരമായ ശക്തികളൊക്കെ ഉണ്ടാവും, ഒരുപാട് ബുദ്ധി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച ഒരു മണി, ഒരു രത്നം. അപ്പോ ഇതിനു വേണ്ടിയാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു അല്ലാതെയും മറ്റ് മെറ്റലുകളൊക്കെ സ്വർണമാക്കാൻ വേണ്ടിയുള്ള വിദ്യ കണ്ടുപിടിക്കാൻ പോയി. എന്തായാലും ശരി, ഇദ്ദേഹം സയൻസിനെ കുറിച്ച് എന്ത് എഴുതി വെച്ചോ അത് എത്രയോ കൂടുതൽ ഈ പറയുന്ന രണ്ട് അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. അതായത് ബൈബിളിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ രഹസ്യമെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റും, ആൽക്കമിയിൽ നിന്ന് ഇങ്ങനെ അത്ഭുതമായ ഫിലോസഫേഴ്സ് സ്റ്റോൺ കണ്ടെത്താൻ പറ്റും. അപ്പൊ അതെന്താണ്? അത് അദ്ദേഹം മഹാനായ ശാസ്ത്രജ്ഞനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് അന്ധവിശ്വാസമാണ്. അതുപോലെ ഒരു സയന്റിസ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ അത് പ്രൈവറ്റ് അന്ധവിശ്വാസം പാടില്ല എന്നില്ല, എല്ലാവർക്കും ഉണ്ടാകും. അത് ഇദ്ദേഹം തുറന്നു പറഞ്ഞു ചേർന്ന്. അപ്പോ അത് നല്ല കാര്യമാണ്, അതിൽ തെറ്റൊന്നുമില്ല. സയൻസ് വേറെയാണ്, എന്റെ വിശ്വാസം വേറെയാണ്. അത് അവരുടെ എന്താണ്, ഒരു ബ്രെയിനിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്നേ പറയാൻ പറ്റും. സയൻസും അതുമായിട്ട് അദ്ദേഹം കൂട്ടിക്കുഴയ്ക്കുന്നില്ല. അതൊരു നല്ല അറിവാണ്, തിരിച്ചറിവാണ്. കാരണം ഈ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും അന്ധവിശ്വാസത്തിൽ നിന്ന് കുളിക്ക് പുറത്തു വരാൻ പറ്റില്ല. അതങ്ങനെയായിരിക്കും ജീവിതത്തിന്റെ ഭാഗം. ഇത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ആദ്യം വിട്ടപ്പോഴും എന്തുണ്ടായിരുന്നു? മന്ത്രവാദം ഉണ്ടായിരുന്നു. രണ്ടാമത് വിട്ടപ്പോഴും മന്ത്രവാദം ഉണ്ടായിരുന്നു. രണ്ടാമത് വിട്ടപ്പോൾ എന്തുകൊണ്ട് അവിടെ ഇറങ്ങി? ആദ്യത്തെ പെശുകളെല്ലാം പഠിച്ച് കറക്റ്റ് ചെയ്തു, അതുകൊണ്ട് അവിടെ ഇറങ്ങി. പക്ഷെ വിശ്വാസം അതൊരു ഭാഗത്തിൽ. ഇത് മനുഷ്യൻ അതെന്നദ്ദേഹം പറഞ്ഞത്, വിശ്വാസം വേറെ സയൻസ് വേറെ. പുള്ളി തന്നെ പറയല്ലേ, അതെന്റെ പേഴ്സണൽ കാര്യം എന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ ആളി തന്നെ പറഞ്ഞ പിന്നെ അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരാളുടെ പേഴ്സണലായ കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എന്തിനു വിശ്വസിക്കണം, എന്തിനു വിശ്വസിക്കണ്ട? ഒരു ഒരു സയന്റിസ്റ്റ് ഗണപതി വിശ്വസിക്കുന്നു അതോ മഹാവിഷ്ണുവിനെ വിശ്വസിക്കുന്നു, അതിലൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷെ അയാൾ സയൻസിനെ കുറിച്ച് എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാം, അറിയാമോ നിങ്ങൾ പറയുന്ന ഈ സയൻസ് അബദ്ധമാണ് എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. എന്തുകൊണ്ട്? എന്തെങ്കിലും ഒരു കാര്യം പേഴ്സണൽ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് അത് ഇടപെടാൻ പറ്റത്തില്ല. അത് പേഴ്സണലാണ്. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകാത്തിടത്തോളം കാലം ഇടപെടാൻ പറ്റത്തില്ല. ഉപദ്രവം ഉണ്ടായാൽ ഇടപെടും. നിങ്ങളുടെ പേഴ്സണൽ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപദ്രവം വന്നാൽ എനിക്ക് ഇടപെടും, അല്ലെങ്കിൽ ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് അത് വേറെ കാര്യം. ഇതല്ല, ഇത് രാഷ്ട്രീയം. മറ്റേത് പുള്ളി സത്യസന്ധമായിട്ടാ പറഞ്ഞത്. ഇത് രണ്ടിനെ ഒരുപോലെ കാണരുത്. അത് വേറെ, ഇത് വേറെ. അപ്പൊ അങ്ങനെ വിശ്വാസമുള്ള ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട്, ISRO. വിശ്വാസം ഇല്ലാത്തവരും കാണും. അപ്പൊ വിശ്വാസമുള്ളവർ ഇതൊക്കെ ചെയ്യുമ്പോൾ അവര് നോക്കിയിരിക്കും. അവിടെ വിശ്വാസമല്ലേ ചെയ്യട്ടെന്ന് വിചാരിക്കും. വിശ്വാസമില്ലാത്ത നാസ്തികന്മാര് അവരിതൊന്നും ചെയ്യത്തില്ല. അവര് പറയും സയൻസ് കറക്റ്റായോണ്ട് റോക്കറ്റ് ഇറങ്ങി, അത്രയല്ല. ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിലും റോക്കറ്റ് അവിടെ പോയി ഇറങ്ങാൻ, പക്ഷെ സയൻസ് കറക്റ്റാണ്, ഇല്ലെങ്കിൽ ഇറങ്ങത്തില്ല. ഇത്രയേ ഉള്ളൂ അധികം മനസ്സിലാക്കാൻ. പിന്നെ സനാതനധർമ്മ വിവാദത്തെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യം സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പറഞ്ഞയാള് സനാതനധർമ്മം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അത് പറയും. രാഷ്ട്രീയം, രാഷ്ട്രീയം എന്നാണ്, രാഷ്ട്രീയമായി എന്തോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് DMK രാഷ്ട്രീയമാണ്. അപ്പൊ അവിടെ ആൾക്കാരെ കൂടെ നിർത്താൻ വേണ്ടി കടവ് ഇല്ല എന്നൊക്കെ പറഞ്ഞാലാണ് കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു അത് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് അവരതൊക്കെ കളയും. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് DMK ആണ്. അതൊക്കെ പണ്ട് അണ്ണാതുരയുടെ കാലത്തൊക്കെ തന്നെ പറഞ്ഞ് പെരിയവരൊക്കെ തന്നെ എല്ലാം നിഷേധിച്ച്. പിന്നെ അന്ന് നിഷേധിച്ചൊരു വ്യത്യാസമുണ്ട്, പെരിയവരൊക്കെ കൂടുതലും എന്താണ് ജാതി വ്യവസ്ഥയാണ് അവരൊക്കെ നിഷേധിച്ചത്. ജാതീയമായ ഇതിനി എന്താണ് ഒരു ആന്റി ബ്രാഹ്മണിസം, അതായിരുന്നു അവരുടെയൊക്കെ പ്രധാനമായ ബ്രാഹ്മണ വിദ്വേഷം എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു അവരുടെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ. അത് ആണോ ഇപ്പൊ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞാൽ തമിഴ്നാട്ടില് അതിന് വില കിട്ടും. നമുക്കറിയാത്ത കാര്യം ഇങ്ങനെ പറയും, അല്ലെങ്കിൽ സനാതനധർമ്മം എന്താണെന്ന് പറയും. അറിയാൻ വയ്യാത്ത കാര്യത്തിൽ ചടിക്കൊരു അഭിപ്രായം പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതിയുടെ കാര്യമാണെങ്കിൽ ശരി നമുക്ക് തുറന്ന് പറയാം, പക്ഷെ അയാൾ അതാണ് പറഞ്ഞതെന്ന് എങ്ങനെ അറിയും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആൾക്കാർ ആവശ്യമില്ലാതെ രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ച് ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിടും. ഇതിന്റെയൊക്കെ മറുതലയിൽ പോയി നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവരെ വിവാദങ്ങൾ ഉണ്ടാക്കിയിടുന്ന അവർക്കോരോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, രാഷ്ട്രീയ ലക്ഷ്യം. നമുക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ മറസൈഡിൽ പോയി പിടിക്കാൻ പോകും? അത് രാഷ്ട്രീയമാണ് അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതിന് അഭിപ്രായം പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതുപോലെയാണ്. ഇവിടെ വന്ന എന്താണ് ഗണപതി മിത്താണെന്ന് പറഞ്ഞു ഒരുപാട് ചർച്ച ചെയ്തു. എന്താണ് ഈ മിത്ത് ആരെങ്കിലും പറഞ്ഞു? മിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പറയാതെയാണ് ഗണപതി മിത്താണോ അല്ലയോ, മിത്താണോ അല്ലയോ, ഇത് കള്ളത്തരമാണ്, ഇത് രാഷ്ട്രീയമാണ്. ആദ്യം പറയേണ്ട എന്താണ് മിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും പറഞ്ഞു കേട്ടോ? മിത്തിയല്ല മിത്ത്, മിത്തെന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ്. അതെന്താണെന്ന് പറയുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്ത് അതിന്റെ അർത്ഥം നോക്കണം. അത് ഇംഗ്ലീഷ് വാക്കാണ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്തിട്ട് അതിന്റെ അർത്ഥം നോക്കണം. ഒരുപാട് നീട്ടി എഴുതിയിട്ടുണ്ട് എന്താണ് മിത്തം. അത് മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ ഗണപതി മിത്താണോ അല്ലയെന്ന് പറയേണ്ടത്. മിത്ത് എന്തെന്ന് മനസ്സിലാക്കാതെ ഗണപതി മിത്താണെന്നും അല്ലെന്നും പറഞ്ഞ് വാദിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? മിത്ത് മലയാളമല്ല, സംസ്കൃതമല്ല, ഇത് ഇംഗ്ലീഷാണ്. ആ ബോധം പോലെ പറയുന്നവർക്കുണ്ടോ? അതിന്റെ അർത്ഥം ഭാഷാപരമായ അർത്ഥം എന്താണ്? കൾച്ചറലായുള്ളതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ വ്യക്തമായിട്ട് ഡിക്ഷണറി പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഗണപതി മിത്താണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇതൊന്നും അറിയാതെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്തേക്ക് നമ്മളും പിടിക്കുന്നു, ആ അത് മിത്തല്ല, മിത്താണ്. പറഞ്ഞു പറഞ്ഞു വരുമ്പോ എന്താ മിത്ത്? അത് ചോദിക്കുമ്പോ അറിയത്തുമില്ല. ഇങ്ങനെയുള്ള അബദ്ധങ്ങളുടെ അടുത്ത് ചാടാൻ പാടില്ല. എന്താണിതെന്നും അർത്ഥം? അത് തന്നെ എന്റെ അർത്ഥം. എന്താണ് പഠിച്ചു പറഞ്ഞു അയാൾ പറഞ്ഞോ മിത്തെന്ന് പറഞ്ഞു എന്നാണ്? അപ്പൊ പിന്നെ ചാടിക്കേറി അതിൽ പിടിക്കുന്നതിന്റെ കാര്യം തോന്നുന്നു. രാഷ്ട്രീയക്കാരിട്ട് തരുന്ന ഇരകളിൽ കയറി പിടിക്കേണ്ട ആവശ്യം. മറുപടി പറയുന്നവരത് പഠിച്ച ഡിക്ഷണറി നോക്കിയാ മിത്തെന്ന് പറഞ്ഞ എന്താണ് നോക്കിയാ, ഇത് നോക്കി വായിച്ച അർത്ഥം മനസ്സിലാക്കാൻ അറിയാവുന്നവരല്ലെന്ന് മറുപടി പറയും. അതല്ലേ എന്റെ തമാശ. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്ത് നോക്കി വായിച്ചിട്ട് ഇതാണ് എന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവരല്ലേ പറയാം. അപ്പൊ മറുപടി പറയുകയാണെങ്കിൽ മിത്തം എന്ന് പറയുന്നത് ഇന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഗുണവതി അതാണോ അല്ലയോ എന്ന് മറുപടി പറയണം. ഇത് മിത്തെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കാള വെട്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ കയറത്തില്ല. എന്താണ് ഈ മിത്ത്? എവിടെ മനസ്സിലിരിക്കുന്ന എന്തെന്നറിയാവോ? അവര് പറയും മിഥ്യ എന്നുള്ളതാണ്. നമ്മുടെ ഈ സ്വാമിമാരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന മിത്തെന്ന് പറഞ്ഞാൽ മിഥ്യ. അപ്പൊ ഗണപതി മിഥ്യയെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ കിടന്ന് ചാടുന്ന മിത്തിന് മിഥ്യ എന്നൊരർത്ഥമില്ല. ഇതൊക്കെ വേറെ തമാശയാണ്. ഇത് രാഷ്ട്രീയമായ പ്രയോഗങ്ങളാണ്. ഇതൊക്കെ ഓരോരോ സമയത്ത് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രയോഗിക്കുന്ന ചാണക്യതന്ത്രമാണ്. ഓരോരുത്തർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വേറൊരു പ്രശ്നം കൊണ്ടിടുക. അപ്പൊ ചർച്ച അതിലേക്കായി പോകും. ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ അദ്വൈത ജീവ ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങൾ വേറെ പ്രശ്നം കൊണ്ടിട്ട് അപ്പോ അദ്വൈത ജീവ പോയി മനഃപൂർവ്വം ചെയ്യുകയല്ല. വേറൊരു വിഷയം നമ്മൾ ഇതുപോലെ തന്നെ. ഏത്? ആ ഇത് ബോധപൂർവ്വമല്ല, പക്ഷെ മറ്റു ബോധപൂർവമാണ്. അല്ലല്ല, അത് രാഷ്ട്രീയം അറിയാത്തോണ്ടാണ്. രാഷ്ട്രീയക്കാരത് പ്രയോഗിക്കുമ്പോഴത്തേക്ക് എന്താണ് വളരെ കരുതലോടുകൂടി അത് പ്രയോഗിക്കുന്നതാണ്. അന്ന് ഇവിടെ വളരെ സജീവമായി ചർച്ച ചെയ്യാൻ വന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടത്. അത് ഓർക്കണം. അപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയത്തിൽ നിന്ന് ആൾക്കാരുടെ ശ്രദ്ധ മാറി മിത്തി കയറി പിടിച്ചു. ഇപ്പോ ഉദയനിധി മാരൻ പറഞ്ഞതും അവിടെ സജീവമായൊരു വേറൊരു വിഷയമാണ്. ജനങ്ങളത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇതെടുത്തിട്ട് രണ്ടിടത്തും ഓരോ വിഷയമുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ അഭിപ്രായം പറയാൻ ബോധമുള്ളവർ പോകത്തില്ല. ഇതൊക്കെ രാഷ്ട്രീയ അടവുകളാണ് ഇതിനുള്ള.